റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വാലി വസല്ലം സഹാബി മുആസ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു കോ നസീഹത് കർനാ തി. റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി കേ ഹാത്ത് കോ പക്ഡാ ഔർ കഹാ, യാ മുആസ് ഇന്നി ഉഹിബ്ബുക യാ മുആസ്, മുആസ് മുജേ തുംസേ മുഹബ്ബത് ഹൈ. മുആസ് റളിയല്ലാഹു തആല അൻഹു, ജിൻകേ ലിയേ ഇസ്സേ ബഡി കോയി സആദത് നഹീ തി, ഫർമായാ അല്ലാഹ് കേ റസൂൽ മേ ഭി ആപ്സേ മുഹബ്ബത് കർതാ ഹൂൻ. കഹാ മുആസ്, മേ തുമേ ഏക് ബാത് ബതാനാ ചാഹതാ ഹൂൻ. ജവാബ് മിലാ, ക്യൂ നഹീ ബതായിയേ. ഫർമായാ, ലാ തദഅന്ന ദുബുറ കുല്ലി സലാതിൻ, ഹർ നമാസ് കേ ബാദ് യേ ബാത് ന ഛോഡ്നാ, ഹർ നമാസ് കേ ബാദ് ഇൻ അൽഫാസ് കോ ന ഭൂൽനാ. اللهم اعني على ذكرك وشكرك وحسن عبادتك. اے اللہ میری مدد فرمائیے اپنے ذکر پر، اپنے شکر پر اور اچھی عبادت پر. رسول اللہ صلی اللہ علیہ وسلم نے بات سمجھانے سے پہلے یہ اندازہ کروا دیا کہ میں تیرا خیر خواہ ہوں. ہمیں بھی ایک برائی کو ختم کرنے کے لیے احترام، اخلاق اور نرمی کو نہیں بھولنا چاہیے.